സങ്കീർത്തനീശ്വരി കാരാന്ത പുല്ലിംഗം കഴിഞ്ഞു. അതിൽ രണ്ട് തരത്തിലാണ്. ഒന്ന് രാമശബ്ദം പോലെ, മറ്റുള്ളതല്ല സർവശബ്ദം പോലെ. സർവശബ്ദത്തിൽ വ്യത്യാസം വരുന്നു. രാമ എന്ന് ഉള്ളത് സർവേയിൽ നിന്നാകുന്നു. ചതുർത്ഥിയില് രാമായ എന്ന് പറയുന്നത് സർവസ്മി എന്നായി. പഞ്ചമിയില് രാമാത് സർവസ്മാത്. ഷഷ്ടി ഭവനത്തിൽ രാമാണാം സർവേഷ. സപ്തമി ഏകവേദത്തിൽ രാമേ സർവസ്മിൻ. ഈ വ്യത്യാസങ്ങൾ ഓർത്ത് വയ്ക്കണം. പിന്നീട് വന്നത് നിർജ്ജര ശബ്ദമാണ്. ശരിക്കും ജര ആകാരാന്ത ശബ്ദമാണ്. ഇത് സ്ത്രീലിംഗത്തിൽ വരേണ്ടതാണ്. പക്ഷേ നിർമായിട്ട് സമാസം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് അകാരാന്തമായി നിർജ്ജര എന്നായി. അതുകൊണ്ട് അതിനെ ഇവിടെ കൊടുത്തു. അത് ജറ എന്ന് പറയുന്ന അകാരാന്ത ശബ്ദത്തിന് വിധിച്ച ജരസാദേശം ഇവിടെയും വരുന്നു. കേവല ജരയ്ക്ക് വിധിച്ച നിർജ്ജരയ്ക്കും വരുന്നു. അതിനെല്ലാമാണ് ഇവിടെ മൂന്ന് പരിഭാഷകളെ പറഞ്ഞത്. പദാങ്കാധികാരി തസ്സിജ തദന്തസിജ നിർദ്ദേശി മനസ്സ് ആദേശാഭവന്തി ഏകദേശം അനന്യവത്. ഇത്രയും പരിഭാഷകളെ സ്വീകരിച്ചുകൊണ്ട് ജരാക്ക് വിധിച്ച ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തിന് വിധിച്ച ജരസാദേശം നിർജ്ജര എന്ന് പറയുന്ന അകാരാന്ത പുല്ലിംഗത്തിന് വന്നു. ഇതാണ് ഇവിടെ വിശേഷിച്ചുള്ളത്. ഇനി വരുന്ന ആകാരാന്ത ശബ്ദം എത്ര വാക്കുകൾ ഉണ്ടാക്കാം? ദുർജ്ജര എത്ര വേണം ഉണ്ടാക്കാം? ആ ഇതുപോലെ തന്നെ. എങ്ങനെ? ആ ജര എന്ന് പറയുന്ന ശബ്ദം വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. ഇതാണ് വിശ്വപാ. വിശ്വപാ വിശ്വം പാതീരി വിശ്വപാ. വിശ്വത്തെ രക്ഷിക്കുന്നവൻ വിശ്വപാ. വിശ്വപാ എന്നുള്ളതാണ് പ്രാതിപദികം. വിശ്വപാ വിശ്വം പാതീരി വിശ്വപാ. കൃദ്ധത് സമാസാശ്ചപ്രകാരം പ്രാതിസഞ്ജ വരുന്നു. സു വരുന്നു. വിശ്വപാ സു വിശ്വപാ സു എന്നിരിക്കുമ്പോൾ സസശുഷുരു വരുന്നു. വിശ്വപാഹ എന്ന് പറയുന്നു. ആകാരാന്ത ശബ്ദങ്ങൾ പൊതുവെ സ്ത്രീലിംഗമാണ്. എന്നാൽ ഇത് പുല്ലിംഗ ശബ്ദമാണ്. കാരണം പാ എന്ന് പറയുന്ന ഒരു ധാതുവാണ്. അത് ആകാരാന്തമാണ്. ഇവിടെ വിശ്വം പാതീരി എന്ന് വിഗ്രഹിക്കുമ്പോൾ വിശ്വപൂർവത്തിലിരിക്കുന്ന പാ ധാതുവിൽ നിന്നും അന്യേഭ്യോപി ദൃശ്യന്തേ എന്നുള്ള വിധി അനുസരിച്ച് വിച്ച് എന്ന് പറയുന്നൊരു പ്രത്യയം വരും. വിച്ച് വന്നാലും ഒന്നും ശേഷിക്കത്തില്ല. പക്ഷേ എന്റെ പ്രയോജനം ഇത് കൃതന്തമാകും. അതാണ് എൻ്റെ പ്രയോജനം. പാടപരത്തിൽ വിച്ചു വന്ന് എല്ലാം പോയി കഴിഞ്ഞാൽ ശേഷിക്കുന്നത് പ. വിശ്വശബ്ദവും പാശബ്ദവും തമ്മിൽ സമാസം വരും. അപ്പോൾ കൃത്യത്തിൽ സമാസപ്രകാരം പ്രാദേശികം. ഈ ഇവിടുത്തെ ആകാരം എന്ന് പറയുന്നത് പ എന്ന് പറയുന്ന ധാതുവിൻ്റെ ആകാരമാണ്. ആ ധാതു തന്നെ ഉള്ളതാണ് പാരക്ഷണേ. അതുകൊണ്ടാണ് ആകാരാന്തമായ ഈ ശബ്ദം പുല്ലിംഗം എന്ന് പറയുന്നത്. സീതാരമ അവിടെ നിന്നും അങ്ങനെയല്ല, അവിടെ ആകാരാന്തമായ ഒരു പ്രത്യയം വരും, അങ്ങനെയാണ് സീതാരാമ എന്ന് പറയുന്നത്. അതെല്ലാം നിത്യസ്ത്രീലിംഗ ശബ്ദങ്ങളാണ്. അവിടേക്കുള്ള ആകാരം എന്ന് പറയുന്നത് പ്രത്യയത്തിൻ്റെ ആകാരം. ഇവിടുത്തെ ആകാരം എന്ന് പറയുന്നത് ധാതുവിൻ്റെ ആകാരം. അപ്പോൾ ഇവിടെ വിഗ്രഹം എങ്ങനെയാണ്? വിശ്വത്തെ രക്ഷിക്കുന്നവൻ, അതൊരു ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്നത് പുല്ലിംഗ ശബ്ദമാണ്, സ്ത്രീലിംഗ ശബ്ദമല്ല. അതുകൊണ്ട് വിശ്വപാ എന്ന് തന്നെ ഇരിക്കും ആകാരാന്തമായി. പക്ഷേ ഇത്തരം ആകാരാന്തമായ പുല്ലിംഗം അപൂർവമായിട്ട് വരത്തുള്ളൂ, കൂടുതൽ വരത്തില്ല. വിശ്വപ്പാ സൂന്നിരിക്കുമ്പോൾ രാമശബ്ദം പോലെ തന്നെ ഋത്വ വിസർഗം വന്നിട്ട് വിശ്വപാഹ ഇവിടെ എഴുതിയിട്ടുണ്ട്. കൃത്ഥത് സമാസ വിശ്വപാ വിശ്വപാ ഔ കൃദ്ധത് സമാസ പ്രാദേശിക ദ്യോഗയോർദ്യുവനേകവിനേദിത്യുപക്ഷായം സ്വാദ്യുത്പത്തി വിശ്വപാ വിശ്വപാ ഔ ഇത്യത്ര സർവപാണാമേകശേഷ ഏകവിഭക്തൗ ഏകശേഷ വിശ്വപാ ഔ ഇത്യത്ര പ്രഥമയോ പൂർവസവർണ ഇതി ദീർഘേ പ്രാപ്തേ പ്രാപ്തേ നാദിച്ച് അത് മതി. പക്ഷേ അതിലും പരമായൊരു സൂത്രത്തെ ഇവിടെ എടുത്ത് കാണിക്കുന്നു. എന്താണ് ദീർഘ ജസിച്ച? ദീർഘാത് ജസി ഈച്ച പരേ പൂർവസവർണ ദീർഘോ നസ്യ അപ്പോൾ നാദിച്ച് കഴിഞ്ഞ ഈ സൂത്രം. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈച്ചി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദീർഘത്തിൻ്റെ പരത്തിൽ ജസ് അല്ലെങ്കിൽ ഇച്ച് ഇരിക്കുമ്പോൾ, ജസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? പ്രഥമാഭൂവനം. ഇച്ച് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇച്ച് പ്രത്യാഹാരപ്പെട്ടവർ പറഞ്ഞു. ഇച്ചിൽപ്പെടുന്നതാണ് ഏത്? ഇച്ചെന്ന് പറഞ്ഞാൽ ഇജ് ആദ്യമായിട്ടുള്ളതെന്ന് കൊടുക്കാം, ഇച്ച് അങ്ങനെ എടുക്കാം. ഇവിടെ ഇച്ചാണ് ഇരിക്കുന്നത്, ഔ ഇരിക്കുന്നു. പൂർവ്വത്തിലെ ദീർഘം ഏതാണ്? പൂർവ്വത്തിലെ ദീർഘം പായിലെ ആകാരം, അതിൻ്റെ പരത്തിലിരിക്കുന്ന അങ്ങനെ ഇച്ചിൽ ഇരിക്കുമ്പോൾ ഔ ഇരിക്കുമ്പോൾ എന്താണ്? പൂർവസവർണ ദീർഘം നസ്യാ നാദിജി പറയുന്ന തന്നെയാണ്, പൂർവസവർണ ദീർഘം വരത്തില്ല എന്നാണ്. ഇപ്പോൾ എന്തുവരുന്നു? വിശ്വപ്പ ഔ എന്നിരിക്കും, പിന്നെ ഏത് വരും? പ്രത്യേകിച്ച് ആദ്യം തന്നെ അത് വന്നതാണ്. അത് വന്നപ്പോഴാണ് പറഞ്ഞത് പ്രഥമയോഹോ പൂർവസവർണ. അപ്പോൾ പറയുന്നു ദീർഘാത് ജസിച്ച. ഈ സൂത്രം ദീർഘാജസി വെച്ച് കഴിഞ്ഞാൽ ഇച്ചെന്നുള്ള എവിടുന്ന് കിട്ടും? പുറത്തു നിന്ന് വരുന്നതല്ലേ. പിന്നെ ഇതിന്റെ ആവശ്യമുണ്ട്. അടുത്ത വിശ്വപ്പ ജസ് വിശ്വപാജസ് ഏകശേഷം വിശ്വപാജസ് എന്നിരിക്കുന്നു. ജകാരസ്യ ചുടു ഇത്യനേന ഇസ്സഞ്ഞായാം തസ്യ ലോപേ സകാരസ്യ ഇസ്സഞ്ഞാ നിഷേതേ വിശ്വപാ അസ് ഇത്യത്ര അകസവർണേ ദീർഘേ ഇതി പ്രാപ്തേ പ്രഥമയോ പൂർവസവർണ ഇതി പ്രാപ്തേ ദീർഘാത് ജസിച്ച ഇതി നിഷേധേ. ദീർഘത്തിൽ നിന്ന് ഇവിടെ എന്തിരിക്കുന്നു ജസ്. ദീർഘത്തിന് ജസ് ഇരുന്നാൽ എന്ത് ചെയ്യും? പൂർവസവർണ ദീർഘത്തെ നിഷേധിക്കും. നിഷേധിക്കുന്നു, നിഷേധിച്ചു കഴിഞ്ഞാൽ വിശ്വപാസം തന്നെ ഇരിക്കും. പിന്നെ ഏത് വരും? പഴയത് തന്നെ വരും. ഏത്? അകസവർണ്ണ ദീർഘ. ഇവിടെ പൂർവസവർണ ദീർഘത്തെ നിഷേധിക്കുന്നുള്ളു. ദീർഘാധ്യസിച്ച എന്ന് പറയുന്നത് പൂർവസവർണ ദീർഘ നസ്യ. അത് അകസവർണ്ണ ദീർഘ നിഷേധിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് അകസവർണ ദീർഘ വന്നിട്ട് എന്തോരും വിശ്വപാഹ. ഇവിടെ പൂർവസവർണ ദീർഘം എന്നാ എന്താ കുഴപ്പം? പ്രതിമയോ പൂർവസവർണ വിശ്വപാഹ എന്നുള്ളത് പ്രതിമയോ പൂർവസവർണ ദീർഘം എന്നാൽ എന്താ തകരാറ്? ഏകവചനം. ഇത് ബഹുവചനമാണ്. ബഹുവചനത്തിന്റെ കാര്യമേ ചോദിക്കുന്നു. ബഹുവചനത്തിൽ പ്രതിമയോ പൂർവസവർണ പ്രകാരം ദീർഘം വന്നാൽ എന്താണ് തകരാറ്? ഇവിടത്തെ തകരാറ് ചോദിക്കുമ്പോൾ ദ്വിതീയ ബഹുവചനത്തിന് എന്തിനാകും? വിശ്വപാദ്യസ്സെന്നിരിക്കുമ്പോൾ പ്രഥമയോ പൂർവസവർണ ദീർഘപ്രകാരം ദീർഘം വന്നു കഴിഞ്ഞാൽ എന്ത് തകരാറാണ് ഇവിടെ? എന്റെ ഇത് അതിനെ നിഷേധിച്ചിട്ട് അകസവർണ ദീർഘപ്രകാരം ദീർഘം വന്നു. ഞാൻ ചോദിക്കുന്നു, പ്രഥമയോഹോ പൂർവസവർണ ദീർഘ വന്നു കഴിഞ്ഞാൽ എന്ത് ദോഷമെന്നാണ് ചോദിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? വിശ്വപാ ദീർഘമാണ് പരത്തിലിരിക്കുന്ന അസ്. പ്രഥമയോഹോ പൂർവസവർണ പ്രകാരം ദീർഘം വന്നാൽ എന്താ ദോഷമെന്നാണ് ചോദിക്കുന്നു. ക്ഷസ്വാമിനായത്തിൽ പൂർവസവർണ ദീർഘയുടെ വൃത്തി എന്താണ്? പ്രഥമയോ പൂർവസവർണ, അതിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അക്കഹ പ്രഥമ ദ്വിതീയോ രാജി പൂർവസവർണ ദീർഘ. അപ്പൊ പൂർവത്തിൽ അക്കാണ്. അപ്പോ അക്കെന്ന് പറഞ്ഞാൽ എന്റെ സവർണത്തെ ഗ്രഹിക്കാമോ? അപ്പൊ അക്കെന്ന് പറയുന്നുണ്ട് വിശ്വപ്പയിലെ ആകാരത്തെ ഗ്രഹിക്കാമോ? ഗ്രഹിക്കാം, ദോഷമില്ല. കാരണം അക്കെന്ന് പറഞ്ഞാൽ സവർണത്തെയും ഗ്രഹിക്കാം. പൂർവത്തിൽ ആയാണ് ഇരിക്കുന്ന അക്കെന്ന് പറഞ്ഞാൽ അതിനെ ഗ്രഹിക്കാം. പരത്തിൽ ജസ്സിരിക്കുന്നു. അപ്പൊ പിന്നെ എന്ത് ദോഷമെന്നാ ചോദിച്ചത്? അങ്ങനെ അതാ ഞാൻ ചോദിക്കുന്നത്, എന്ത് ദോഷമാണ് ഇവിടെ വരുന്നതെന്ന്. ഒരു ദോഷമില്ല, അതിനെന്താ? ഒരു ദോഷമില്ലെങ്കിൽ അത് പറയുന്നതിനല്ലേ എളുപ്പം, ദോഷമുണ്ടെങ്കിലല്ലേ പ്രയാസമുള്ളൂ. ഒരു ദോഷമില്ല എന്നുള്ളത് കാരണം നമ്മൾ ദോഷം പറഞ്ഞേ ശീലിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ദോഷമില്ലെന്ന് പറയാൻ പ്രയാസമാണ്. ഒരു ദോഷമില്ല. വിശ്വപാ ജസന്നിരിക്കുന്ന പ്രഥമേ പൂർവസവർണ ദീർഘം വന്നാലും എന്തു വരും? വിശ്വപാഹ. അത് കഴിഞ്ഞ് അകസവർണ ദീർഘം വന്നാലും വിശ്വപാഹ. പിന്നെ ഇതിന് ഇവിടെ ദീർഘാധ്യസ്യം നിഷേധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വേറെ സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്. പപി നമ്മളിനി പഠിക്കും, അവിടെയൊക്കെ ഇതിൻ്റെ ആവശ്യം വരും. ഇവിടെയിപ്പോ പക്ഷേ എന്താണ് ഇതെല്ലാം അടുത്തടുത്ത് അഷ്ടാധ്യായിയിൽ നോക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിലെ സൂത്രക്രമം നോക്കണം. അകസവർണ ദീർഘ അത് കഴിഞ്ഞ് എല്ലാം അടുത്തടുത്ത് വരുന്ന സൂത്രങ്ങളാണ്. അതിൽ പരത്തിൽ വരുന്ന ഏതാണ്? അത് തന്നെ പരത്തിൽ വന്നിരിക്കുന്നത് ദീർഘാത് പരത്തില് നാദിജി പരത്തിൽ അഷ്ടാധ്യായ ക്രമത്തിൽ. അതുകൊണ്ട് ആ സൂത്രം ഇവിടെ എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ സൂത്രത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ദോഷമൊന്നും. അപ്പോൾ ഈ സൂത്രം വന്ന് നിഷേധിക്കുന്നു, നിഷേധിക്കുന്നുകൊണ്ട് അഗസ്ത്യവർണ്ണി ദീർഘ വരുന്നു എന്ന് കാണിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അഗസ്ത്യവർണ്ണി ദീർഘയെ തുടർന്നാണ് ബാക്കി ദീർഘങ്ങളെല്ലാം വരുന്നത്. പ്രതിമേഹ പുറസവർണ്ണ ദീർഘാദേശ നാദിച്ച് പിന്നെ അവിടെ വരുന്ന ഏതാണ് തസ്മാച്ചസോ, അതവിടെ തന്നെ വരുന്നു എന്ന് തോന്നുന്നു. അതതിൻ്റെ ഇടയിൽ ഈ സൂത്രങ്ങളുടെ അടുത്തടുത്താ വരുന്നു. അതുകൊണ്ട് ഇവിടെ എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ, അഗസ്ത്യവർണ്ണ ദീർഘ അല്ല, പ്രതിമയോ പൂർവസ്വർണ്ണ ദീർഘ വന്നാലും രൂപം ഇതേന്ന് വിശ്വപാഹ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഈ സൂത്രം വന്നു അഗസ്ത്യവർണ്ണ ദീർഘ ഹേ വിശ്വപാഹ. അവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല. ഏ ഹ്രസ്വ സമ്പുദ്ധേ പ്രകാരം സമ്പുദ്ധിക്ക് ലോകം എന്തുകൊണ്ട് വരുന്നില്ല? ഹ്രസ്വമല്ല. വിശ്വപ എന്ന് പറയുന്ന ഏതാണ്? ഒന്നുകിൽ ദീർഘം, ഒന്നുകിൽ ഹ്രസ്വമായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? ഏങ്ങ്. വിശ്വപ എന്ന് പറയുന്നത് രണ്ടുമല്ല. സു ആണ് പരത്തിയിരിക്കുന്നതിന് സമ്പുദ്ധി സഞ്ജ ഇവിടെ കിട്ടുമോ? കിട്ടുമോ? സമ്പുദ്ധി സംജ്ഞ കിട്ടുമെന്നും ഇല്ല എന്നും രണ്ടു പക്ഷം. ഉറപ്പ് വരണമെങ്കിൽ അതിൻ്റെ വൃത്തിയിൽ നോക്കണം. അതിൻ്റെ വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? സംബോധന പ്രഥമായ ഏകവചനം ഹേ വിശ്വപ എന്ന് പറയുന്നിടത്ത് സംബോധനയാണോ? സുപരത്തിലിരിക്കുന്നു, ഇതിന് സംബുദ്ധി സഞ്ജ കിട്ടുമോ? കിട്ടും. കാരണം അവിടെ ഹ്രസ്വമെന്നോ ദീർഘമെന്നോ ഒന്നും പറയുന്നില്ല. ഹ്രസ്വമെന്ന് പറഞ്ഞെങ്കിൽ ശരി, പക്ഷെ ഇവിടെ സംബുദ്ധി സഞ്ജ കിട്ടിയിട്ടും പ്രയോജനമൊന്നുമില്ല. എന്തിനാണ് സംബുദ്ധി സഞ്ജ എഴുതിക്കുന്നത്? സമ്പുദ്ധിയെ പ്രകാരം ലോപിക്കാൻ. ഇവിടെ ദീർഘമായതുകൊണ്ട് അതുകൊണ്ട് വിശേഷിച്ച കാര്യമൊന്നുമില്ല. അപ്പൊ ഹേ വിശ്വപാഹ എന്നിരിക്കുന്നു. അടുത്ത് ഹേ വിശ്വപ്പൗ ഹേ വിശ്വപാഹ വിശ്വപ്പാ അം. ആ ഇവിടെ ദ്വിതീയ സംബോധന കഴിഞ്ഞിട്ട് ഇനി ദ്വിതീയ ഏകോദനം. വിശ്വപ്പ അം എന്നിരിക്കുമ്പോൾ ഏത് വരുന്നു? എന്തുകൊണ്ട് പ്രഥമയോഹോ പൂർവ്വ സുവർണ വരുന്നില്ല? അപ്പവാദം. അമ്മന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട്. എന്ത് ചെയ്തു? പൂർവരൂപം എന്നിട്ട് വിശ്വപ്പാം വിശ്വപ്പവും. വിശ്വപ്പാ ശസ് എന്നിരിക്കുന്നിടത്ത് രൂപം ആദ്യം മനസ്സിലിരിക്കുന്നത് എങ്ങനെയാണ്? വിശ്വപ്പഹ രൂപം എങ്ങനെയാണ്? അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വപ്പ അസന്നിരിക്കുന്നിടത്തെ ആകാരം ലോപിച്ചു പോവും. പിന്നെ പരത്തിലിരിക്കുന്ന എന്താണ്? വിശ്വപ്പസ് സകാരത്തിൻ്റെ എട്ട് വിസർഗം വരുമ്പോൾ വിശ്വപ്പഹ. ഇങ്ങനെ പല രൂപങ്ങളിലും വരുന്നതാണ്. ഇത് ഒരുപാട് സ്ഥലത്ത് പ്രവർത്തിക്കുന്നതാണ്. അജാതി വിഭക്തി പരമിരിക്കുമ്പോൾ അല്ല എന്ത് ചെയ്യും? ഈ ആകാരം ലോപിച്ചു. വിശ്വപ്പാ ടാന്നിരിക്കുന്നിടത്ത് ആകാരം ലോപിച്ചാൽ വിശ്വപ്പാ വിശ്വപ്പാ അങ്ങേ എന്നിരിക്കുന്നിടത്ത് ആകാരം ലോപിച്ചാൽ വിശ്വപ്പാ ങസ് എന്നിരിക്കുന്നിടത്ത് ആകാരം ലോപിച്ചാൽ വിശ്വപ്പഹ. ഇങ്ങനെ വരും എല്ലായിടത്തും. ഇത് അതിനു വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ പല ശബ്ദങ്ങളിലും വരുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് മൂന്ന് പൊതുവായ സൂത്രങ്ങൾ ഇവിടെ കാണിക്കുന്നു. അല്ലേ പറഞ്ഞു, ഒരുപാട് സ്ഥലം പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന സൂത്രമാണിത്. ഇതൊരു സാമാന്യമായ സൂത്രങ്ങളാണ്, എല്ലായിടത്തും ആവശ്യമുള്ളതാണ്. അതിലാദ്യം വരുന്നതാണ് സുഡ് അനപുംസകസ്യ സ്വാതി പഞ്ചവചനാനി സർവനാമസ്ഥാനസപ്ജ്ഞാനി ശുഹു അക്ലേബസ്യ. ക്ലീബോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമസ്കാരലിംഗം. അപ്പൊ ഈ സൂത്രത്തിൽ പറയുന്ന വിധി, ഇത് സപ്ജ്ഞാസൂത്രമാണ്. നമുംസകത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞാൽ എവിടേക്ക് വരും? സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും. ഇതെന്താണ് വിധിക്കുന്നത്? സ്വാതി പഞ്ചവചനാനി. സ്വാതി എന്ന് പറഞ്ഞാൽ സു ആദിർ യേഷാം, സു ആദിർ യേഷാം, സുവിൽ തുടങ്ങുന്ന പഞ്ചവചനങ്ങൾ, അഞ്ച് വചനങ്ങൾ. സുവിൽ തുടങ്ങുന്ന പഞ്ചവചനങ്ങൾ ഏതൊക്കെയാണ്? സു, ഔ, ജസ്, അം, ഔട്ട്. ഇതാണ് പഞ്ചവചനങ്ങൾ എന്ന് പറയുന്നത്. സുവിൽ തുടങ്ങുന്ന അഞ്ച് ശബ്ദങ്ങൾ, അഞ്ച് പ്രത്യയങ്ങൾ എന്നർത്ഥം. ഈ അഞ്ച് പ്രത്യയങ്ങൾക്ക് ഇവിടെ ഒരു സ്വപ്ന വിധിക്കുകയാണ്. എന്താണ് സർവനാമസ്ഥാനം? സർവനാമ സ്ഥാനം എന്ന് പറയുന്ന സ്വപ്ന വിധിക്കുന്നു. അഞ്ച് പ്രത്യയങ്ങൾക്കാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരത്തെ സ്വപ്നങ്ങളൊക്കെ വിധിച്ചേതിനായിരുന്നു? പ്രാതിപതികത്തിനാണ് വിധിച്ചത്. എന്തൊക്കെ സംജ്ഞ വിധിച്ചു? പ്രാതിപതികം എന്ന് വിധിച്ചു, പിന്നെ അംഗസംജ്ഞ വിധിച്ചു, പിന്നെ എന്ത് വിധിച്ചു? പദസംജ്ഞ വിധിച്ചു. പദസംജ്ഞ വിധിച്ചോ? സർവനാമസംജ്ഞ വിധിച്ചു. അപ്പൊ നേരത്തെ വിധിച്ച സർവനാമസംജ്ഞ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് വ്യത്യാസം എന്ന് പറയുന്നത് സർവനാമസംജ്ഞയല്ല, ഇതെന്താണ്? സർവനാമസ്ഥാനം എന്ന് പറയുന്ന സംജ്ഞയാണ്. അത് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന് ചുരുക്കം. രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത്. നേരത്തെ പ്രാതിപതികത്തിന് സർവനാമ സംജ്ഞ വിധിച്ചു, ഇവിടെ പ്രത്യയത്തിന് സർവനാമസ്ഥാന സംജ്ഞ വിധിക്കുന്നു. രണ്ടും രണ്ട് സംജ്ഞയാണ്, ഒന്നല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. സർവനാമ സംജ്ഞ വിധിക്കുന്ന ഏതൊക്കെയാണ് ശബ്ദങ്ങളെന്ന് അവിടെ പറഞ്ഞു. 35 ശബ്ദങ്ങൾ, പിന്നെ പ്രത്യയങ്ങളും വരും. ഇവിടെയാണെങ്കിലോ വെറും അഞ്ച് പ്രത്യയങ്ങൾക്ക് സൂജസ് സ്വാദികൾ. സ്വാദി തുടങ്ങുന്നത് 4-ാം അധ്യായത്തിലാണ്. സൂജസ് എന്ന് പറയുന്ന സൂത്രത്തിന്റെ നമ്പർ എത്രയാണ്? 4-1. അവിടെ മുതലാണ് തുടങ്ങുന്നത് സ്വാദി പ്രത്യയങ്ങൾ. ഈ പ്രത്യയങ്ങൾ ആണ് പറയുന്നത് സ്വാദി. ഈ സ്വാതിപ്രത്യങ്ങളിൽ അഞ്ചെണ്ണത്തെ എടുക്കുക. സ്വാതി എന്ന് പറഞ്ഞ് ഏതുവരെ എടുക്കാമെന്നുള്ള അടുത്ത സൂത്രത്തിൽ പറയും. സ്വാതികളിൽ അഞ്ചെണ്ണത്തിന് എന്തുണ്ട്? സർവനാമ സ്ഥാനം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യയത്തിനാണ് ഈ സംജ്ഞ വരുന്നത്, പ്രാതിപതികത്തിനല്ല. സ്വാതികളിൽ അഞ്ചെണ്ണത്തിനേ ഈ സംജ്ഞയുള്ളൂ. അത് മനസ്സിലാക്കുക. അതാണ് സ്വാതി പഞ്ചവചനാനി സു തുടങ്ങിയ അഞ്ചെണ്ണം. അഞ്ചെണ്ണത്തിന് എന്തുവരുന്നു? അതിന് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? സുട്ട്. സുട്ട് എന്ന് പറയുന്നത് എന്താ സാധനം? സുട്ട് എന്ന് പറയുന്നത് പ്രത്യാഹാരം. തിത്ത് തന്നെ പ്രത്യാഹാരം. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഔട്ടിലെ ഇത്താക്കി, അതിനു വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ ഈ ഒരു പ്രത്യാഹാരം ഉണ്ടാകും, അതിനു വേണ്ടിയിട്ടാണ് ഔട്ടിലെ ടകാരത്തെ ഇത്താക്കി. ഇവിടെ സംശയം വരും, എന്താണ് എന്തുകൊണ്ട് ഔട്ടിലെ ടകാരത്തെ എടുക്കുന്നതിന് വേറൊരു ടായ ഉണ്ടല്ലോ, ഏതാണ്? ഏതാണ്? വേറെ ഇല്ല. വേറെ ഇല്ല. ടായില്ലേ? ടായിലൊരു ടായില്ലേ? ഇത് രണ്ടും ഒന്നല്ലേ? അപ്പോ സുട്ടെന്ന് പറയുന്ന ടാവരെ എടുത്തൂടെ? അങ്ങനെയുണ്ടോ? അന്ത്യത്തിലേ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിരന്ത്യന എന്താ പറയുന്നത്? അവിടെ അന്ത്യേന എന്നുള്ളതിനെന്താ അർത്ഥം പറഞ്ഞത്? അന്ത്യേന എന്നുള്ളതിന്. അങ്ങനെ ആ സമുദായത്തെ സമുദായ സ്നേഹം ഒട്ടുമില്ല. പ്രത്യേകം പറഞ്ഞു, ഇത്തെന്ന് പറയുന്നത് ഏതൊരു സമുദായത്തെയാണോ നമ്മൾ മനസ്സിൽ കാണുന്നത് അന്ത്യം എന്ന് പറയുന്ന ആ സമുദായത്തിന്റെ അന്ത്യമായിരിക്കും. സൂജ സമ്മോ ടാവരെ എടുത്തു കഴിഞ്ഞാൽ ഒരു സമുദായമുണ്ട്, ആ സമുദായത്തിന്റെ അന്ത്യത്തിലായിരിക്കും എന്ത് ടായിലെ ടകാരം. അപ്പൊ അന്ത്യന് ഇതാ സൈത ആദിർ മധ്യകാനം സ്വസ്തിജ സജ്ഞ സ്യാദെന്ന് പറയുന്നുണ്ട്. ടകാരമായിട്ട് ചേർത്ത് പ്രതികാരം ഉണ്ടാക്കാമോ? എന്തുകൊണ്ട് അല്ല? ഇപ്പൊ അതാണോ പറഞ്ഞത്? പറഞ്ഞപ്പോ വേറെ എന്തോ ആലോചിച്ചുണ്ട്. ഏതൊരു സമുദായത്തെയാണോ കാണുന്ന ആ സമുദായത്തിന്റെ അന്ത്യം എന്നാണ് വഴക്കം, അല്ല സൂത്രങ്ങളുടെ അന്ത്യം എന്നല്ല. നമ്മളൊരു സമുദായത്തെ എടുക്കുകയാണ്, സൂജ സമൗട്ട് സസ് വരെയുള്ള സമുദായത്തെ എടുത്താൽ ആ സമുദായത്തിന്റെ അന്ത്യത്തിൽ ഏതാണ്? സാ ഉൾപ്പെടെ അല്ല, ഇവിടെ പ്രത്യാഹാരം ഉണ്ടാക്കണ്ടേ? സുട്ട് സ് എടുത്താൽ പ്രത്യാഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? സുട്ടെന്ന് പ്രത്യാഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമുദായത്തെ എടുക്കുന്നത്. അപ്പൊ സുഖന് എടുത്തു കഴിഞ്ഞാൽ അതിനും സുട്ട് ഇവിടെ വേണ്ടേ? ഇവിടെ സൂത്രത്തിന് എന്താ പറയുന്നത്? സുസ്തെന്നാണോ പറഞ്ഞത്? സുട്ടെന്നാണോ? അപ്പൊ ടകാരം വേണ്ടേ അവസാനം? അതാ രണ്ടെണ്ണം വന്നു, ഇതിലേതെടുക്കുമെന്നുള്ളതാണ് പ്രശ്നം. ആര് പറഞ്ഞു നമുക്ക് വേണ്ടിയെന്ന്? ആ അതെങ്ങനെ പറ്റും? സ് എന്ന് പറയുന്നത് കൊണ്ടല്ലല്ലോ ഇവിടെ വേണ്ട പ്രത്യാഹാരം ഏതാണ്? സുട്ടല്ലേ? ട് വരണ്ടേ? ടി കൊണ്ടല്ലേ എടുക്കാൻ പറ്റൂ? ട് തുടങ്ങണ്ടേ? അപ്പോൾ സുന് എടുത്തു കഴിഞ്ഞാൽ സുട്ട് പ്രത്യാഹാരം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്തെടുക്കേണ്ടി വരും? ട് ചേർത്തല്ലേ? ഒന്നുകിൽ ഔട്ടില്ല ട്, അല്ലെങ്കിൽ ടായില്ലട്ട്, രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും എന്ത് സുട്ടെന്ന് പറയുന്ന. അതിൽ ചോദിക്കുന്നു എന്താണ്, ആദ്യത്തെ ട്ട് കൊണ്ടെടുക്കുമോ അതോ ടായിലട്ട് കൊണ്ടെടുക്കുമോ, ഇതിനെന്താണ് എന്നാണ് ചോദിക്കുന്നു. അതല്ലേ പറഞ്ഞത്, അന്ത്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വിശദീകരിച്ചു. ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞില്ലേ അന്ത്യം എന്ന് പറഞ്ഞാൽ ഏതൊരു സമുദായം എടുക്കുന്നു അതിന്റെ അന്ത്യം, സൂത്രത്തിന്റെ അന്ത്യമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ലണ്ണിലെ അകാരമായിട്ട് രാ എന്നുള്ളിടത്ത് ലണ്ണിലെ അകാരം എന്ന് പറയുന്ന അന്ത്യത്തിലാണോ? പിന്നെ ഇങ്ങനെ അവിടെ രപ്രത്യാഹാരം ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ഒന്നും പറഞ്ഞാൽ നിൽക്കത്തില്ല. അപ്പൊ അവിടെയൊക്കെ പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരും. എന്താണെന്ന് അതിന് ഇവിടെ ജ്ഞാപകമുണ്ട് പാണിനിയുടെ. അത് അതൊന്ന് പിന്നെ ഒരു സാമാന്യ നിയമമുണ്ട് മീമാംസയിലെ ഒരു നിയമം, അതാണ് മുഖ്യം. അതായത് ഇങ്ങനെയൊക്കെ വരുന്നിടത്ത് ഒരു മീമാംസാ സൂത്രമുണ്ട്, പ്രഥമം വാ നിയമ്യേത കാരണസ്യ അനതിക്രമാ നിയമം. അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ പോകുന്നു, അതിൽ രണ്ടിൽ നിർത്തണമോ അതോ മൂന്നിൽ നിർത്തണമോ അതോ നാലിൽ നിർത്തണമോ, ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നിടത്ത് കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത്, അപ്പോൾ അവിടെ പറയണം രണ്ടിനെ അതിക്രമിച്ച് മുന്നോട്ട് പോകുന്നതിന് കാരണങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ രണ്ടിൽ തന്നെ നിർത്തുക. പ്രഥമം നിയമ്യത, പ്രഥമത്തിൽ തന്നെ കാരണം ഏതുവരെ വേണമെങ്കിലും പോകാം, നൂറ് വരെ വേണമെങ്കിലും പോകാം. കാരണസ്യ അനതിക്രമ, അതിനെ അതിക്രമിക്കുന്നതിനുള്ള കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുക മുമ്പോട്ട് പോകുന്നതിന്. അതായത് നമ്മൾ തെറ്റിപ്പൂ വേണം, തെറ്റിപ്പൂ. അതന്വേഷിച്ച് ഹിമാലയത്തിലേക്ക് പോവുകയാണ്. കൊല്ലത്ത് മാർക്കറ്റിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി ഹിമാലയത്തിൽ പോകേണ്ട കാര്യമുണ്ടോ? അവിടെ പോയാൽ കിട്ടുമോ? അവിടെ അങ്ങനെ ഒരു സാധനവുമില്ല. ഇപ്പോൾ പോകുന്നയാള് കൊല്ലത്തെ അതിക്രമിച്ച് പോകുന്നതിനുള്ള കാരണങ്ങളൊന്നും കാണുന്നില്ല എന്ന് വെച്ചാൽ അവിടെ തന്നെ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ തന്നെ നടത്തണം. ഇത് മീമാംസയുടെ ന്യായമാണ്. അതാണ് ഇവിടെയും പറയുന്നത്. ഭാഷ്യത്തിൽ മുഴുവൻ സ്വീകരിച്ചിരിക്കുന്ന മീമാംസാ ന്യായങ്ങളാണ്. അപ്പോൾ ഇവിടെ ഔട്ടിലെ ടകാരത്തെ മറികടന്ന് ഇനി ഒരു ടകാരമുണ്ടോ ഇത്താക്കാനെന്ന് പോയി നോക്കിയിട്ട് പ്രയോജനമൊന്നുമില്ല. വേറെ ജ്ഞാപകങ്ങളുമുണ്ട്. അതുകൊണ്ട് അതിന് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വിശദീകരിക്കാം. അങ്ങനെ വരുന്നത് കൊണ്ട് എന്ത് വരുന്നു? ഇവിടെ അങ്ങ് നിർത്തുക. അപ്പോൾ ആദ്യത്തെ അട്ടകാരമായിട്ട് പ്രത്യാഹാരം ഉണ്ടാക്കി. ഇപ്പോൾ സുട്ടെന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണേ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ എത്ര എണ്ണം വരും? ഏഴെണ്ണം വരും. ഇത് അഞ്ചിലും നിർത്തണം. പിന്നെ ഈ സർവനാമസ്ഥാനം സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും മാത്രമേ ഉള്ളൂ, പ്രത്യേകം ഓർക്കണം. നമസ്കലിംഗത്തിൽ വരത്തില്ല. അവിടെ സു ഔ തുടങ്ങിയ സ്ഥലങ്ങളിൽ വരത്തില്ല. ജസ് ശസ്സിലൊക്കെ അവിടെ വേറെ സൂത്രമുണ്ട്. ശി സർവനാമസ്ഥാനം ജസ് സഹോ ശി അതെല്ലാം വരും. അതവിടെ പഠിക്കും. തൽക്കാലം അതെല്ലാം വിടുക. ഇപ്പം വ്യാഖ്യാനം വ്യാഖ്യാനത്തോ അതിനും അവിടെ സമാനം പറഞ്ഞു. എന്താണ്? എന്തുകൊണ്ട് എണ്ണിലെ നകാരം അണ്ണിലെ നകാരം എന്ന് പറയുന്നിടത്ത് അവിടെ വ്യത്യസ്തമായി എടുക്കുന്നു എന്നുള്ളതിനുള്ള കാരണം അത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. എന്തായിരുന്നത്? അതല്ല, ശ്ലോകം ഉണ്ടാക്കിയതിന് കാരണം പറഞ്ഞു. എന്താണ്? എന്തുകൊണ്ടാണെന്നുള്ളതിന് പരിഭാഷ പറഞ്ഞു. ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി ഏകദേശം തവള ചാടുന്നുള്ള ഒരു ചാട്ടം ചാടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് വന്നില്ല. വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി ശകലം കൂടെ ബാക്കിയുണ്ട്. നഹി സന്ദേഹാദ് അലക്ഷണം. ആ പറഞ്ഞതുപോലെ തന്നെ പറയുന്നത്. ഇതാര് പറഞ്ഞാണ്? ഭാഷകാരൻ. മാറ്റി പറയാൻ പറ്റില്ല. വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി നഹി സന്ദേഹാദ് അലക്ഷണം. അങ്ങനെ വരുന്നിടത്ത് വ്യാഖ്യാനം കൊണ്ട് മനസ്സിലാക്കിക്കോളണം. സൂത്രങ്ങൾ ഇത് അബദ്ധമാണെന്ന്. അലക്ഷണം അലനുഷ്ഠാപകം. ഇത് അനുഷ്ഠാപകമായ സൂത്രമല്ലാത്ത ഇരിക്കേണ്ടതാണെന്നൊന്നും ധരിച്ചുകളയരുത്. എല്ലാം പരിഭാഷകൾ അന്ന് അപ്പം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ സർവനാമസ്ഥാനം വിധിച്ചു. ഇനി അടുത്ത സൂത്രം വരുന്ന എന്താണ്? ഈ സൂത്രം എന്ന് പറഞ്ഞാൽ സൂത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കണം. ഈ സൂത്രം ചെയ്യുന്നത് ആ ഒരു സൂത്രത്തിൻ്റെ സാരം നമ്മൾ മനസ്സിലിരിക്കണം. എപ്പോഴും പിന്നെ വ്യാഖ്യാനത്തിലേക്ക് പോകണം. ഇങ്ങനെയുള്ള ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സൂത്രങ്ങൾ. ഈ സൂത്രം ചെയ്യുന്നത് പ്രത്യയം പരമിരിക്ക് പൂർവത്തിലിരിക്കുന്ന പ്രകൃതിക്ക് പദസഞ്ജ വിധിക്കുകയാണ്. എവിടെ എങ്ങനെയെന്നുള്ളത് നമ്മൾ പഠിക്കും. ആദ്യം മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ് പ്രത്യയം പരമിരിക്ക് പ്രകൃതിക്ക് പദസഞ്ജ. നേരത്തെ പ്രകൃതിക്ക് എന്ത് സഞ്ജ വിധിച്ചു? പ്രത്യയം പരമിരിക്ക് അംഗസപ്ന. സാറിന് പദസപ്ന ഏതിനാ വരുന്നത്? സുപ്തിംഗന്ധം പദം. പ്രത്യ അന്തത്തിനാണ് പദസഞ്ജ വരുന്നത്. ഇവിടെ അങ്ങനെയല്ല. പ്രത്യയം പരമിരിക്ക് പൂർവത്തിന് പ്രകൃതിക്ക് അംഗത്തിന്. അംഗമെന്ന് പറയാൻ പറ്റില്ല ഇവിടെ. പ്രാതിപതികമെന്ന് പറയാം. അതിന് പദസഞ്ജ വിധിക്കുന്നു. അംഗമൊന്നും പറയാം, പക്ഷെ ചിലടത്തത് വരത്തില്ല. അതാണ് പറയുന്നത് സ്വാദിഷു അസർവനാമസ്ഥാനേ കപ്രത്യാവധിഷു സ്വാദിഷു അസർവനാമസ്ഥാനേഷു പൂർവം പദം സ്യാത്. സ്വാദികളെന്ന് നേരത്തെ പറഞ്ഞല്ലോ. സ്വാദി, സ്വാദി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്ന സൂജ് സമോക്ഷസ് തുടങ്ങി സുപ്പ് വരെ. പക്ഷെ ഈ സൂത്രത്തിൽ സ്വാദി എന്ന് പറഞ്ഞാൽ സുപ്പ് വരെ എടുക്കരുത്. പിന്നെയോ അഞ്ചാം അധ്യായത്തിലെ അവസാനത്തെ പാദത്തില് ഉരപ്രവൃതിഭ്യ കപ്പ് എന്ന് ഒരു കപ്പ് വിധിക്കുന്ന സൂത്രമുണ്ട്. നമ്മളെ കപ്പല്ല, പാണിനിയുടെ കപ്പ്. ഇതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ കപ്പുണ്ടായത്. കപ്പ് തന്നെ, ഒരു വ്യത്യാസമില്ല. അവിടെ പിന്നെ കുപ്പെന്ന് എഴുതിയിട്ട് കപ്പെന്ന് വായിക്കുന്നേ ഉള്ളൂ. ഇവിടെ കപ്പെന്ന് എഴുതിയിട്ട് കപ്പെന്ന് തന്നെ വായിക്കും. അത്രയും വ്യത്യാസം വേണമെങ്കിൽ പറയാം, കുപ്പ് കപ്പായി. ഇവിടെ എന്താ പറയുന്നത്? സ്വാതി എന്ന് പറഞ്ഞാൽ ഈ ഉരപ്രവൃതിഭ്യ കപ്പ് വരെ എടുക്കണം, അല്ലാതെ സുപ്പ് വരെ എടുത്താൽ പോരാ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കപ്പ് പ്രത്യേക അവധിഷു ഉരപ്രവൃതിഭ്യ കപ്പാണ് ഈ സ്വാതി എന്ന് പറയുന്നതിന്റെ അവധി. അതുവരെ മനസ്സിലാകുന്നത്. അത് അഷ്ടാധ്യായി എടുത്തു നോക്കിയാൽ അറിയാം. കയ്യിലുണ്ട് അഷ്ടാധ്യായി. അഞ്ചാം അധ്യായത്തിലെ അവസാനത്തു നിന്ന് പിറകിലോട്ട് നോക്കണം. നാലാം ഭാഗത്ത് നിന്ന് പിറകിലേക്ക് വരണം. അവസാനത്തു നിന്ന് പിറകിലേക്ക് വരണം. അങ്ങനെ വരുമ്പോൾ ഒരു പുരപ്രവൃത്തി കപ്പ് എന്നൊരു സൂത്രം കാണും. കണ്ടോ? അഞ്ച്. കുറച്ചുകൂടെ പിറകിലോട്ട് പോട്ട്. ഉണ്ടല്ലോ ഇതുവരെ. അഞ്ച് നാല് 141 ഇതുവരെ എന്ന് വെച്ചാൽ ഇതിനപ്പുറം ഇനി പ്രത്യയങ്ങളില്ല. 151. അഞ്ചാം അധ്യായത്തിലെ ഈ നാലാം ഭാഗത്തിൽ ഇത് കഴിഞ്ഞ് ഇനി പ്രത്യയം വിധിക്കുന്നില്ല. ഇതാണ് അവസാനത്തെ പ്രത്യയം. അത് കഴിഞ്ഞ് സൂത്രങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഇത് കഴിഞ്ഞു വരുന്ന സൂത്രങ്ങൾ? അവിടെ എന്നും നോക്കുക, അവിടെയെങ്കിലും പ്രത്യയങ്ങളില്ല. അവിടെയെങ്കിലും പ്രത്യയങ്ങളെ വിധിക്കുന്നില്ല. 51 കഴിഞ്ഞ് സൂത്രങ്ങളുടെ പ്രത്യയമില്ല. അവസാനം ആ അഞ്ചാം അദ്ദേഹത്തിലെ നാലാം ഭാഗത്തിൽ അവസാനം വിധിക്കുന്നതാണ് എത്ര? 151. അതാണ് ഉരപ്രവൃതി ബിയക്കപ്പ്. ഇപ്പൊ സു എന്ന് പറയുമ്പോൾ 4-1-2 അവിടെ തുടങ്ങി അതിലെ നാല് പാദങ്ങളും കഴിഞ്ഞ് അഞ്ചാം അധ്യായത്തിലെ നാല് പാദങ്ങളിൽ ഈ 151 സൂത്രമാണ് ഉരപ്രവൃതി കപ്പ്. ഇതുവരെ ധാരാളം പ്രത്യേകങ്ങൾ വിധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത് കപ്രത്യം അവധിഷ സ്വാദിഷു. സ്വാദി എന്ന് പറഞ്ഞാൽ കപ്രത്യം വരെ എടുക്കണം. കപ്പ് പ്രത്യേക പര്യന്തമുള്ള സ്വാദികൾ എന്നാണ്. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? കപ്രത്യ അവധിഷു സ്വാദിഷു. എന്താ പറഞ്ഞിരിക്കുന്നത്? പൂർവം പദം സ്യാത്. സ്വാദിഷി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ഭക്തിയാണ്? അപ്പോ അതിൽ നിന്ന് എന്ത് കിട്ടും? പൂർവം എന്ന് കിട്ടും. അതാണ് ഇരിക്കുന്നത് പൂർവം പദം. അതായത് സ്വാദി സൂവിൽ തുടങ്ങി കപ്പ് വരെയുള്ള പ്രത്യയങ്ങൾ പരമിരിക്കെ എന്താണ് പൂർവത്തിന് പദസംജ്ഞ കിട്ടും. എന്നാലൊരു ചെറിയ ഭേദഗതി കൂടെ അവിടെയുണ്ട്. എന്ത് പറഞ്ഞിരിക്കുന്നു? ആ സർവനാമസ്ഥാനേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർവനാമസ്ഥാന പ്രത്യേക സർവനാമസ്ഥാനം എന്ന് പറയുന്നത് പ്രത്യയമാണ്. അത് പരമിരുന്നാൽ പൂർവത്തിന് പദസംജ്ഞ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായി? സു ഔ ജസ് അം ഔട്ട്. ഇത് ഇത്രയും പരത്തിയിരുന്ന പൂർവത്തിന് പദസംജ്ഞയില്ല. അത് കഴിഞ്ഞാണെങ്കിലോ കപ്പ് വരെയുള്ള പ്രത്യയങ്ങൾ പരമിരിക്കുമ്പോൾ പൂർവത്തിനെന്ന് വെച്ചാൽ പ്രകൃതിക്ക് പദസംജ്ഞ കിട്ടും. അപ്പൊ ഇത്രയും പ്രത്യയങ്ങൾ പരമിരുന്നാലേ ഉള്ളൂ, അതിൽ തന്നെ അഞ്ചെണ്ണം ഇരുന്ന പൂർവത്തിന് കിട്ടത്തില്ല. സർവനാമസ്ഥാനം എന്ന് പറയുന്നത് അഞ്ച് പ്രത്യയങ്ങളാണ് അവയുടെ സംജ്ഞയാണ്. അതാണ് അതിന് പാണിനി സർവനാമസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഒന്ന് വിരിച്ചത്. ഈ സർവനാമസ്ഥാനം എന്നുള്ള വലിയ സംജ്ഞയൊക്കെ വിരിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ട സംജ്ഞകളുണ്ട്. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ പൂർവാചാര്യന്മാരുടെ സംജ്ഞകൾ ലോകത്തിൽ പ്രചരിച്ചിരിക്കുന്നു. അപ്പം അത് വെച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നവർക്ക് എളുപ്പം മനസ്സിലാകും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ സയൻസൊക്കെ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഉപയോഗിച്ച് പരിചയമുള്ള സംജ്ഞകളുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും, പറ്റത്തില്ല. കാരണം അത് പറഞ്ഞാലേ എല്ലാവരും മനസ്സിലാകും. ആ സംജ്ഞയ്ക്ക് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ വേറുള്ളവർക്ക് മനസ്സിലാകത്തില്ല. അതിലെ സർവനാമസ്ഥാനം പോലെയുള്ള സംജ്ഞകൾ അന്ന് വ്യാകരണ ശാസ്ത്രത്തിൽ പ്രസിദ്ധമായിരുന്നു. പണി അതിനെ തന്നെ പറഞ്ഞു. അപ്പൊ ഈ സൂത്രത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? സു തുടങ്ങി കപ്പ് വരെയുള്ള പ്രത്യയങ്ങൾ പരമരിക്കുകയെ ആദ്യത്തെ അഞ്ച് പ്രത്യയങ്ങൾ ഒഴികെയുള്ളവ പരമരിക്കുമ്പോൾ പൂർവത്തിന് പദസഞ്ജയുണ്ട്. പക്ഷെ ഇത്രയും പറഞ്ഞുകൊണ്ടും പൂർണ്ണമായി ഇത്രയും പറയുന്നത് കൊണ്ടും പദം ഏതൊക്കെയാണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് അടുത്തൊരു സൂത്രം കൂടെ ഉണ്ട്. എന്താണ്? ഏജി ഭം യാദിഷ്വജാദിഷു ച കപ്രത്യാവധിഷു സ്വാദിഷു അസർവനാമസ്ഥാനേഷു പൂർവം ഭസംജ്ഞം സ്യാത്. ഇവിടെയും പറയുന്നുണ്ട് സ്വാദിഷു. അവിടെ തുടങ്ങണം, അവിടെ പോലാണ് അർത്ഥം മനസ്സിലാക്കുന്നത്. നമ്മൾ തുടങ്ങുന്നുണ്ട് സ്വാദിഷു എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാദി പ്രത്യയങ്ങൾ പരമരിക്കേ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ നേരത്തെ പറഞ്ഞത് എന്താ പറഞ്ഞത്? കപ്രത്യാവധിഷു. സ്വാദി പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാൽ ഏതുവരെ എടുക്കണം? കപ്രത്യം വരെ. ഉരപ്രവൃതി കപ്പ് അതുവരെയുള്ള പ്രത്യയങ്ങളെ എടുക്കണം. അതിലും വ്യത്യാസമൊന്നുമില്ല. പൂർവ്വസൂത്രത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ. പിന്നെ പൂർവ്വസൂത്രത്തിൽ പറഞ്ഞ എന്താണ്? അസർവനാമസ്ഥാനേഷു. അതും ഇവിടെ എടുക്കണം. എന്താണ്? സ്വാദികൾ പരമരിക്കണം, അത് കപ്രത്യം വരെ ആയിരിക്കണം, സർവനാമസ്ഥാനങ്ങളെ ഒഴിവാക്കണം. അപ്പൊ എന്തായി? സ്വാദിഷു അസർവനാമസ്ഥാനേഷു കപ്രത്യാവതിഷു പൂർവം. ഇത്രയും ഇരിക്കുമ്പോൾ നേരത്തെ പോലെ തന്നെ പൂർവത്തിനെന്ത് വരും? ഭസപ്ഞ. ഭം എന്ന് പറഞ്ഞാൽ ഭസപ്ഞ എന്നർത്ഥം. അങ്ങനെ പദം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? പദസപ്ഞ. അപ്പൊ ഭം എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഭസപ്ഞ. ആ സപ്ഞയുടെ പേരാണ് ഭ. മനസ്സിലായല്ലോ? എങ്ങനെയാണ്? പരത്തിൽ സ്വാദികളായിരിക്കണം, പിന്നെ സർവനാമസ്ഥാനം ഒഴിവാക്കണം, പിന്നെ കപ്രത്യം വരെ വേണം. അങ്ങനെ വന്നാൽ പൂർവത്തിന് എന്തുവരും? ഭസപ്ഞ. നേരത്തെ എന്താ പറഞ്ഞത്? അപ്പൊ ഇതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വേണമല്ലോ. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ്? യാദിഷു അജാദിഷു. ഇവിടെ ഇത്രയും കൂടെ കൂട്ടിച്ചേർത്തു. യാദിഷു ബാക്കിയുള്ളതൊന്നും മാറ്റാൻ പാടില്ല, ബാക്കിയുള്ളതല്ല. അതുപോലെ തന്നെ ഇവിടെ അധികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യാദിഷു അജാദിഷു എന്ന് പറയുന്ന എന്താണ്? സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന യച്ചി എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ്. യച്ചിയെ വ്യാഖ്യാനിച്ചത് യാദിഷു അജാദിഷു. യച്ചി എന്ന് പറയുന്നത് എന്ത് വിഭക്തിയാണ്? അപ്പൊ അത് പരമരിക്കുന്ന് കിട്ടുമല്ലോ. അപ്പൊ ഇനി എച്ചിൽ ഏതൊക്കെയുള്ളതെന്ന് നോക്കണം. യു ച അച്ച് ച എച്ച്. യു ച അച്ച് ച എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? യു എന്ന് പറയുന്ന അക്ഷരവും യകാരം ഹല്ല് ഹയവരട്ടല്ല യകാരം അതും അച്ചും പരമരിക്കെ അതിനാണ് പറയുന്നത് എച്ചി. അപ്പൊ എച്ചി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യകാരവും അച്ചും പരമിരിക്കെ. അപ്പോ യകാരം പരമിരിക്കെ എന്ന് പറയുമ്പോൾ കേവലം യായ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരും? യസ്മിൻ വിധിസ്തദാദ അഗ്രഹണേ. കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടു? കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലകുലിക്കുക പോരെ, എവിടെ കേട്ടു എന്നുകൂടെ പറയണം. ഇല്ലെങ്കിൽ വെറുതെ തലകുലിക്കുകയാണെന്ന് മനസ്സിലാവും. അതിൻ്റെ കാറിലിരിക്കുന്ന പ്രതിമ തലകുലിക്കും പോലെ, അത് വെറുതെ തലകുലിക്കൊണ്ടിരിക്കും. എവിടെ കേട്ടു? യസ്മിൻവിധിസ്തദാതാവൽഗ്രഹണേ. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പറഞ്ഞു. അവിടെയൊന്നും പറഞ്ഞില്ല, അവിടെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. വാന്തോ ഈ പ്രത്യേ, അവിടെ എന്താ പറഞ്ഞത്? യകാരാദോ പ്രത്യേ പരേ ഓദോതോർ ആവ് ആവ്. അവിടെ ഈ എന്നാണ് പറഞ്ഞത്. അതിനെന്താ അർത്ഥം പറഞ്ഞു? യകാരാദോ പ്രത്യേ പരേ. അവിടെ പറഞ്ഞു എന്താണ്? യസ്മിൻ വിധി തദാദ വർഗ്രഹണേ. അതുപോലെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യകാര ആദി അച്ച്, അച്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ച് ആദി. കാരണം ഈ ഇവിടെ യച്ചി എന്ന് പറയുന്നതിന് രണ്ട് കാര്യങ്ങളുള്ളൂ, ഒന്ന് യകാരം, മറ്റൊന്ന് അച്ച്. അതിന് ചേർത്തൊരു സപ്തമി പറഞ്ഞു. പിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു ഈ ഒരു അച്ചി. ഈ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം കിട്ടും? യകാരം ആദി. അച്ചി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? അച്ച് ആദി. അതിനാണ് ഇവിടെ വൃത്തിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യാദിഷു അജാദിഷു. യാദി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയ് ആദിയിലുള്ള എന്ത് പ്രത്യയങ്ങൾ എന്ന് വെച്ചാൽ യകാരം ആദിയിലുള്ള പ്രത്യയങ്ങളാണ് യാദി. അജാദി എന്ന് പറഞ്ഞാലോ അച്ച് ആദിയിൽ ഉള്ള പ്രത്യയം. അങ്ങനെയാണ് അച്ഛെന്ന് പറയുന്ന അജ്ജെന്ന് എങ്ങനെയായി? ജലാഞ്ജസോ ഉണ്ടേ. അപ്പോ അതിനുശേഷം പറഞ്ഞിരിക്കുന്നതിന് ഇങ്ങനെ ഒരു വിശേഷണം കൂടെയുണ്ട്, ഇവിടെ അധികമായി മനസ്സിലാക്കണം. നേരത്തെ എന്താ പറഞ്ഞത്? പരത്തിൽ സ്വാദികളിരിക്കണം, ആ സ്വാദി എന്ന് പറയുന്ന കപ്രത്യം വരെയുള്ളതായിരിക്കണം, സർവനാമസ്ഥാനങ്ങളെ ഒഴിവാക്കണം. അങ്ങനെയുള്ള പ്രത്യയങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം നമ്മൾക്ക് ആവശ്യം വരുന്ന എന്താണ്? ഇത്രയും പ്രത്യയങ്ങൾ, അതാണല്ലോ ഇപ്പം ആവശ്യമുള്ളത്. എന്തുകൊണ്ട്? അത് സ്വാധീനപ്പെട്ടതാണ്, പിന്നെ സർവസ്ഥാപന അല്ല. ഈ പ്രത്യയങ്ങളിൽ യകാരം ആദിയിലുള്ളതും അച്ച് ആദിയിലുള്ളതുമായ പ്രത്യയങ്ങളെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. സസ് മുതൽ ഉള്ള പ്രത്യയങ്ങളിൽ സുപ്പ് വരെയുള്ള പ്രത്യയങ്ങൾ, ബാക്കി ഇപ്പം നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അഞ്ചാം അധ്യായത്തിന്റെ അവസാനം വരെയുള്ള പ്രത്യയങ്ങൾ വാസ്തവത്തിൽ വേണം, നമ്മൾ പഠിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ പഠിച്ചത് സുപ്പാണ്. അതിൽ സസ് തുടങ്ങി സുപ്പ് വരെയുള്ള പ്രത്യയങ്ങളിൽ യകാരം ആദിയിലുള്ള പ്രത്യയവും പിന്നെ ഏതാണ്? അച്ചാദിയിലുള്ള പ്രത്യയങ്ങളും ഏതെങ്കിലും ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അച്ചാദിയിലുള്ള ഒന്നും ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ടെങ്കിൽ അവ പരമരിക്കുമ്പോൾ പൂർവ്വത്തിനെന്ത് വരും? ഭസപ്ഞ. അപ്പോൾ ഈ രണ്ട് സൂത്രത്തിന്റെയും അർത്ഥം മനസ്സിലാക്കുമ്പോൾ രണ്ട് സൂത്രത്തിന്റെയും അർത്ഥ വ്യത്യാസം മനസ്സിലാക്കണം. പദസഞ്ജ വിധിച്ചിരിക്കുന്നിടത്ത് എന്താ പറഞ്ഞത്? അവിടെ യകാരമാദി എന്നോ അച്ചെന്നോ ഹല്ലെന്നോ ഒന്നും പറഞ്ഞില്ല. സർവനാമസ്ഥാനം ഒഴികെയുള്ള സ്വാദിപ്രത്യങ്ങൾ പരമിരിക്കുമ്പോൾ കപ്പിനെ വിടാം. ഇപ്പം നമുക്ക് തൽക്കാലം സുപ്പിനെ എടുക്കാം, അതാണ് ആവശ്യം. കപ്പ് വരെയുള്ള ഇപ്പം ആവശ്യമില്ല, അതുകൊണ്ട് ഇത്രയും ഇപ്പം മനസ്സിലാക്കുക. ആ സുപ്പ് പരമിരിക്കുമ്പോൾ എന്നുവെച്ചാൽ ഔട്ട് ശേഷമുള്ള സുപ്പ്, ശസ് മുതലുള്ള സുപ്പ് വരെയുള്ള പ്രത്യയങ്ങൾ പരമിരിക്കുമ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൂർവത്തിന് പദസഞ്ജ. അവിടെ അജാദിയെന്നോ ഹരാദിയെന്നോ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അത് പതിനേഴാമത്തെ സൂത്രം. അടുത്ത പതിനെട്ടാമത്തെ സൂത്രം എന്താ പറയുന്നത്? ഔട്ടിന് ശേഷം സപ്തമി ബഹുവനം വരെയുള്ള പ്രത്യയങ്ങൾ പരമിരിക്കുമ്പോൾ അവയിൽ അച്ച് ആദിയിലുള്ള പ്രത്യയങ്ങളാണ് പരമിരിക്കുന്നെങ്കിൽ പൂർവത്തിനെന്ത് വരും? ഹസർജ്ഞ. യകാരമാദി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ യകാരമാദിയുള്ള പ്രത്യയം ഏതാണ്? ഒന്നുമില്ല. അച് ആദിയുള്ള പ്രത്യയങ്ങൾ ഏതാണ്? സസ് ട ങേ ങസി നസ് ഓസ് ആം. ഇത്രയാണ്. എന്നുവെച്ചാൽ ഇത്തുകളെല്ലാം കളഞ്ഞിട്ട് നോക്കണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അനുബന്ധ ലോകത്തിന് ശേഷമുള്ളതിനെയാണ് അജാദിയോ ഹലാദിയോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ഏജി ഭം പറയുന്നതനുസരിച്ച് എന്താണ്? സുപ്പില് ശസ് മുതലുള്ളതിൽ അജാദിയായ പ്രത്യയങ്ങൾ പരമരിക്കെ പൂർവത്തിനെന്ത് വരും? ഹസംജ. ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഹലാദികൾ പരത്തിലിരുന്ന എന്ത് വരും? പദസംജ്ഞ. കിട്ടത്തില്ലേ? കാരണം സ്വാദിഷ സർവനാമസ്ഥാനിയിൽ എന്താ പറഞ്ഞത്? ശസ് പരത്തിലുള്ള പ്രത്യയങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ പൂർവത്തിന് പദസംജ്ഞ. യജിഭവം എന്താണ് പറയുന്നത്? അജാദി ഇരുന്നു കഴിഞ്ഞാൽ പൂർവത്തിന് പദസംജ്ഞ. അപ്പൊ പിന്നെ ഹലാദി ഇരുന്ന എന്തുവരും? അല്ലെങ്കിൽ പിന്നെ ആ സൂത്രം വ്യർത്ഥമാവത്തില്ലേ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് അങ്ങനെ കിട്ടി? സ്വാതിയിൽ പറയുന്നില്ല എന്താണ്, ഹലാദി പരത്തിലിരുന്നാൽ പൂർവത്തിന് പദസംജ്ഞ വരുമെന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളിപ്പോ കണ്ടുപിടിച്ചു ഹലാദി പരത്തിലിരുന്ന പൂർവത്തിന് പദസംജ്ഞ വരുമെന്ന്. എങ്ങനെ കണ്ടുപിടിച്ചു? എന്താ എന്റെ യുക്തി? അജാദി പരത്തിലിരുന്നു കഴിഞ്ഞാൽ പദസംജ്ഞ വരും. അത് ശരി, അത് നേരിട്ട് പറഞ്ഞു. ഈ സൂത്രത്തിൽ ഒന്നും പറയുന്നില്ല, അജാദിയെന്നോ ഹലാദിയെന്നോ ഒന്നും പറയുന്നില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കി ഹലാദി പരത്തിലിരുന്നാൽ പൂർവത്തിന് പദസംജ്ഞ വരുമെന്ന്. അതിനെന്താ യുക്തി എന്ന് ചോദിക്കുന്നു. അങ്ങനെ സുപ്തിംഗന്ധം പദപ്രകാരം പദസംജ്ഞ വരുന്ന ഏതിനാണ്? പ്രത്യയം വരവിരിക്കുമ്പോൾ പൂർവത്തിന് വരുമോ? അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? രാമഭ്യാം എന്നിരിക്കുമ്പോ സുപ്തിംഗന്ധം പദം പ്രകാരം രാമയ്ക്ക് പദസംജ്ഞ കിട്ടുമോ? പിന്നെങ്ങനെ? പിന്നെ ഇവിടെ എന്താ യുക്തി? എല്ലാത്തിനും പദസംജ്ഞ കിട്ടുമോ എന്നല്ലോ പറഞ്ഞത്? എല്ലാത്തിനും പദസംജ്ഞ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഇപ്പൊ എന്താ, നിങ്ങളെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ തന്നെ പറഞ്ഞു. അജാദി പരമിരിക്കുമ്പോൾ ഭസംജ്ഞയും ഹലാദി പരമിരിക്കുമ്പോൾ പദസംജ്ഞ കിട്ടുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞതിന് സമാധാനം പറഞ്ഞില്ല, മിടുക്കൻ പറഞ്ഞില്ല, പറഞ്ഞവർ പറയുക. അപ്പോ എന്നാ പിന്നെ അത് പറയണം. ഏകാരവാദിയുണ്ടോ? ഭ്യാം എന്ന് പറയുന്നിടത്ത് ഏകാരവാദിയിലുണ്ടോ? യാദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏകാരവാദിയിൽ വരണം. രാമഭ്യാം അവിടെ ഏകാരവാദിയിലുണ്ടോ? രണ്ട് സ്വപ്നം ഉണ്ടായാല് അങ്ങനെ രണ്ട് സ്വപ്നയും കിട്ടുമെന്നാണ് ഒരു പക്ഷം. പിന്നെ നേരത്തെ പറഞ്ഞതോ ഹലാദി പരമിരിക്കുമ്പോൾ പൂർവത്തിന് പദസംജ്ഞ മാത്രമെന്ന് അത് അങ്ങനെ പറഞ്ഞു. അവിടെ ഈ പറയുന്ന കൺഫ്യൂഷൻ എല്ലാവർക്കും വരും. കാരണം എന്തുകൊണ്ട്? സ്വാദിഷ സർവനാമസ്ഥാനെ പറഞ്ഞിരിക്കുന്നത് സസ്സുമാരുള്ള പ്രത്യയങ്ങൾ പരമിരിക്കുമ്പോൾ പൂർവത്തില് പദസംജ്ഞ വരും. യജിഭം പറഞ്ഞിരിക്കുന്നത് അവയിൽ അജാദികൾ ഇരിക്കുകയാണെങ്കിൽ പൂർവത്തിന് പദസംജ്ഞ വരും. അവിടെ കിടക്കുന്ന കപ്രത്യാവതിഷു സ്വാദിഷു അസർവനാമസ്ഥാനേഷു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? മുമ്പേ അതിനെ വിധിച്ചോ അതിനെ തന്നെ. ഈ സംജ്ഞയും വരാമോ വരണ്ടേന്ന് ആശയക്കുഴപ്പം ഉണ്ടാക്കുമ്പോഴാണ് പറയുന്നത്. എന്താണ് വിപ്രതിഷേധ പരം കാര്യം എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിലും ഒരു യുക്തിയുണ്ട്. എന്തുകൊണ്ട്? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ രാമഭ്യാം എന്നിരിക്കുന്നു. ഇവിടെ യജിഭം പ്രകാരം ഭസംജ്ഞ ഒരു ഇല്ല, അവന് വരാൻ പറ്റത്തില്ല. പിന്നെ സ്വാദിശർവ അസർവനാമസ്ഥാനം എന്ന് പറയുന്നതിനോ പദസംജ്ഞ വരാം. അപ്പൊ പദസംജ്ഞയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു സ്ഥലമുണ്ട്. എവിടെയാണോ പദസംജ്ഞയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇനി ഇതുപോലെ വേറൊരു സ്ഥലം എടുത്തു കാണിക്കണം. എന്താണ് ഭസപ്നയ്ക്ക് പ്രവർത്തിക്കാം, പദസഞ്ജ പ്രവർത്തിക്കത്തില്ല. ജാതിയില് ഭസഞ്ജ ജാതിയിൽ പ്രവർത്തിക്കാന്നല്ലേ പറയുന്നത്. ഏകാരാദി ഉണ്ടെങ്കിൽ ഭസഞ്ജ വരുമെന്ന്. പദസഞ്ജ ഇല്ല എന്നെന്തുകൊണ്ട് പറഞ്ഞു? സ്വാദിഷ അസർവനാമെന്ന് പറഞ്ഞ് സ്വാദികളിൽ ഏത് പടത്തെയും വരെ വരുന്നാലും ശരി എന്ന് പറഞ്ഞില്ലേ. സ്വാദികളിൽ ഏത് പ്രത്യേകം വരെ വരുന്നാലും പദസഞ്ജ വരും. അപ്പോൾ വിപ്രതിഷേധ പരം കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥാനം നമ്മൾ എടുത്തു കാണിക്കേണ്ടി വരും. ഇവിടെ പറയുന്നു, അവിടെ തന്നെ പറയുന്നു, നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. എന്താ പറയുന്നത്? ആ കടാരാത് ഏകാസപ്ന. ഇത് ഒന്നാം അധ്യായത്തിന്റെ നാലാമിന്റെ ഒന്നാമത്തെ സൂത്രം. ഇനിയൊരു സൂത്രം വരുന്നുണ്ട്. എന്താണ്? അഞ്ചാം അധ്യായത്തിലെ രണ്ടാം ഭാഗത്തിന്റെ അവസാനം എടുത്തു നോക്കി. കടാരാഹ കർമ്മധാരേ, അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ അവസാനം. രണ്ടാം ഭാഗത്തിന്റെ അവസാനം നൂറ്റി നാൽപ്പത്. അതിന്റെ കുറച്ച് മുമ്പിലോ പിമ്പിലോ എവിടെയെങ്കിലും കാണും. കടാരാഹ കർമ്മധാരേ നോക്കണം. അവിടെ അടുത്തെവിടെയെങ്കിലും കാണും. ഇതിപ്പോ എത്രയാണ്? നാല് ഒന്ന് അല്ല, ഒന്നേ നാല് ഒന്ന്. ഇത് ഒന്നേ നാല് ഒന്നല്ലേ? അല്ല, ഇത് ഒന്നല്ലേ? രണ്ടാം പാദം, രണ്ടാം അധ്യായത്തിലെ രണ്ടാം പാദം നോക്ക്. രണ്ടാം അധ്യായത്തിൽ ഇത് ഒന്നേ നാലല്ലേ? രണ്ടാം അധ്യായത്തിലെ രണ്ടാം പാദം നോക്ക്. ഇത് ഒന്നാണ്. ഞാൻ നോക്കിയപ്പോ തിരിഞ്ഞു പോയി. എന്റെ അവസരം നോക്കി. കടാരാഹ കർമ്മധാരേ, അത് അതാണ്. കാരണം ഇത് ഒന്ന്, ഒന്നാം അധ്യായം. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാം ഭാഗത്തിലെ അവസാനം ഇതുവരെ പറയുന്നു. ഇനി മുകളിലത്തെ സൂത്രം നോക്കുക. സ്വാദിശ സർവനസ്ഥാനേ, അത് ഒന്ന് നാല് പതിനേഴ്. രജിഭം ഒന്ന് നാല് പതിനെട്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒന്നേ നാല് ഒന്നിന് ശേഷം വരുന്നതാണ്. കടാരഹ കർമ്മധാരയെ, ആ അതാണ് കർമ്മധാരയെ എന്നാണ് അക്ഷരം. അക്ഷരം മാറിപ്പോയതാണ്. ഇവിടെ വൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. ശരി, കടാരാഹ കർമ്മധാരയെ. അപ്പൊ ഇവിടെ നോക്കുക, ഇത് ആ കടാരാത് ഏകാസപ്ന എന്ന് പറയുന്ന സൂത്രത്തിന്റെ നമ്പർ ഒന്നേ നാലേ ഒന്ന്. അത് കഴിഞ്ഞ് വരുന്നതാണ് മുമ്പ് പറഞ്ഞ രണ്ട് സൂത്രങ്ങൾ, രണ്ട് സപ്തങ്ങളെ അത് ഗ്രഹിക്കുന്നു. ഇപ്പൊ പറയുന്നു ഇത ഊർധ്വം എന്ന് പറഞ്ഞാൽ ഈ 1-4-1 കഴിഞ്ഞ് ഏതുവരെ? കടാരഹ കർമ്മധാരേ എന്ന് പറയുന്നത് വരെ. എന്ന് വെച്ചാൽ അത് ഇപ്പൊ പറഞ്ഞല്ലോ 2-ാം അധ്യായത്തിലെ 2-ാം പാദത്തിൽ അവസാനം വരെ. ഇത്യത പ്രാഗ് ഇതിന് മുമ്പ് വരെ നടക്കും. കടാരഹ കർമ്മധാര എടുക്കേണ്ട അതിന്റെ മുമ്പ് വരെ പ്രാഗ് ഇത്യത പ്രാഗ് ഏകസ്യ ഏകൈവ സപ്ഞാഞ്ജയ. എവിടെയെങ്കിലും ഇതിനിടയ്ക്ക് വിധിക്കുന്ന സപ്ഞകൾ, ഒരു സ്ഥലത്ത് രണ്ട് സപ്ഞം വന്നു കഴിഞ്ഞാൽ ഒന്നേ വരാം, രണ്ടും വരാൻ പാടില്ല. അതാണ് ഈ സൂത്രം പറയുന്നത്. അതായത് 1-4-1 കഴിഞ്ഞ് വരുന്ന സപ്ഞാസൂത്രങ്ങൾ പലതും കാണും അവിടെ, ഒരുപാട് സപ്ഞാസൂത്രങ്ങളാണ്. ആ സപ്നങ്ങൾ വിധിക്കുന്നിടത്ത് ഒരു സ്ഥാനത്ത് രണ്ട് സപ്നങ്ങൾ പ്രാപ്തമായാൽ ഒന്നേ വരാവും, രണ്ടും വരാൻ പാടില്ല. ഇതിന് അപവാദങ്ങളൊക്കെ ഇനിയുണ്ട് വരും. ഇതൊരു സാമാന്യമായി പറയുകയാണ്, ചിലടത്ത് രണ്ട് സപ്നിയും വരും, പൊതുനിയമമാണ്. ചിലടത്ത് 3 സപ്നിയും വരും. ഇത്രയും അല്ല, അതുണ്ടല്ലോ, പാണിനി എന്നെ പറയുന്നുണ്ടല്ലോ, പാണിനി എന്നെ പറയുന്നുണ്ടോ. പക്ഷേ ഇത് മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിലും അറിയണ്ടേ? അറിഞ്ഞാലേ ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പോ എത്ര സൂത്രം പഠിച്ചിട്ടുണ്ട് ഇതുവരെ? 100 സൂത്രം പഠിച്ചോ? അതിലെ മോഡിഫിക്കേഷൻസ് വല്ലതും നമുക്കിപ്പോ ഓർമ്മയുണ്ടോ? നമ്മുടെ മനസ്സിൽ ആകെ കുറച്ചാ പഠിച്ചത്. ഇത്രയും നിയമങ്ങളും ഇത്രയും കാര്യങ്ങളൊക്കെ ഒരാളുടെ ഓർമ്മയിൽ ഇരുന്നേ പറ്റൂ ചെയ്യാൻ. അന്ന് ലാപ്ടോപ്പിൽ നോക്കി ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സ്വന്തം മനസ്സിൽ തന്നെ ലാപ്ടോപ്പ്. അപ്പോൾ ഇവിടെ 1-4-1 കഴിഞ്ഞ് വരുന്നതാണ് ഈ രണ്ട് സൂത്രങ്ങൾ. ഈ രണ്ട് സൂത്രങ്ങളും സപ്ഞാസൂത്രങ്ങളാണ്. ഈ രണ്ട് സപ്ഞാസൂത്രങ്ങളിൽ ഒരു സ്ഥാനത്ത് തന്നെ രണ്ട് സപ്ഞകളും വിരിച്ചു. ഈ പറയുന്നതനുസരിച്ച് ഇതൊക്കെ രാമശബ്ദം പോലെ വരുന്നതാണ്, അവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. രാമശസ് എന്നിരിക്കുമ്പോൾ പൂർവ്വത്തിന് എന്ത് വരാം? പദസഞ്ജയം വരാം, ദസഞ്ജയം വരാം. എന്തുകൊണ്ട്? സ്വാദിശ്വ സർവ നമസ്താനെ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അച്ഛന്നോ ഹല്ലെന്നോ ഒന്നും പറയുന്നില്ല. പൂർവ്വത്തിന് പദസഞ്ജം വരാം. യജിബ്രഹ്മം എന്ന് പറയുന്നതിന് അജാതി പരമിരിക്കുമ്പോൾ പൂർവ്വത്തിന് ഭസപ്ഞം ഒന്നും വിധിച്ചു, ഭസപ്ഞയും വരാം. ഏതുവരും? അവൻ പറയുന്നു ആ കടാരാത് ഏകാസപ്ന. ഈ രണ്ട് സൂത്രങ്ങളും കടാരഹ കർമ്മധാര എന്ന് പറയുന്ന സൂത്രത്തിന്റെ മുമ്പിലാണുള്ളതെങ്കിൽ ഒരു സപ്ഞം വരാം. വീണ്ടും സംശയം വരും, ഒന്നേ വരും എന്ന് പറഞ്ഞാൽ ഏത് വരും? അതിന് അടുത്ത് പറഞ്ഞു ഇയാ പരാ നിരവകാശ, പരമേതാണ് നിരവകാശം ഏതെന്ന് നോക്കണം. അത് പിന്നെ നമ്മൾ പിന്നീട് നോക്കും.